അടി എൻ്റെ ജീവിതം തിരുമുൻപിലേകുന്നു, അലിവോടെ എന്നെ നീ സ്വീകരിക്കൂ. അടി എൻ്റെ ജീവിതം തിരുമുൻപിലേകുന്നു, അലിവോടെ എന്നെ നീ സ്വീകരിക്കൂ. അപരാധിയാമ എളിയോരു കാഴ്ചയെ കനിവോടെ സ്വീകരിച്ചനുഗ്രഹിക്കൂ. അപരാധിയാമെൻ്റെ എളിയോരു കാഴ്ചയെ കനിവോടെ സ്വീകരിച്ചനുഗ്രഹിക്കൂ. അവിടുത്തെ സന്നിധി ചേർന്നു നിൽക്കൂ. തിരുമുൻപിലെരിയുന്ന തിരി പോലെ എൻ ജന്മം, അവിടുത്തെ സന്നിധി ചേർന്നു നിൽക്കൂ. സഹനത്തിൻ വേദിയിൽ ഉരുകുന്ന നേരം, സഹജർക്കു നന്മകൾ ചെയ്തിടാനാ. സഹനത്തിൻ വേദിയിൽ ഉരുകുന്ന നേരവും, സഹജർക്കു നന്മകൾ ചെയ്തിടാനായി. അടിയൻ്റെ ജീവിതം തിരുമുൻപിലേകുന്നു, അലിവോടെ എന്നെ നീ സ്വീകരിക്കൂ. അവിടുത്തെ സന്നിധി ചേർന്നു നിൽപ്പൂ. തിരുമുൻപിലെരിയുന്നോരകിൽ പോലെ എൻ ജന്മം, അവിടുത്തെ സന്നിധി ചേർന്നു നിൽപ്പൂ. പൊടിയായി മാറുന്ന നിമിഷത്തിൽ പോലുമെൻ സഹജർക്കു പരിമളം പരത്തിടാനായി. പൊടിയായി മാറുന്ന നിമിഷത്തിൽ പോലുമെൻ സഹജർക്കു പരിമളം പരത്തിടാനായി.